അടിസ്ഥാനപരമായിട്ട് മൂന്ന് കാര്യങ്ങൾ വേണം നമ്മൾ ചിന്തിക്കുന്നതിന്. അതായത് ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, സയന്റിഫിക് തിങ്കിങ്, ഫിലോസഫിക്കൽ തിങ്കിങ്, ഇങ്ങനെ പലതരത്തിലുള്ള ചിന്താരീതികളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഒന്നാണ് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അതിന് അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങൾ വേണം. ഒന്ന് എവിഡൻസ്, രണ്ടാമത് ബയസുകൾ ഉണ്ടാകാൻ പാടില്ല, മുൻവിധികൾ ഉണ്ടാകാൻ പാടില്ല, മൂന്നാമത് ഫാലസീസ് ഉണ്ടാകാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങൾ. അതിപ്പോ എവിഡൻസ് എന്ന് പറയുന്നത് ഇപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, നമ്മൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. ഈ പറയുന്ന കാര്യത്തിന് എന്താ എവിഡൻസ്, തെളിവെന്താണ്? എന്നുള്ള ആദ്യം ആലോചിച്ചിട്ട് മാത്രമേ ഒരാൾ പറയുന്ന കാര്യത്തെ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ തെളിവ് അന്വേഷിച്ചു പോകുന്നത് എന്നാണ് സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത്. അതില് ഫിലോസഫി ഓഫ് സയൻസ് വരും. എന്തിനെ തെളിവായി സ്വീകരിക്കാം, എന്തിനെ തെളിവായി സ്വീകരിക്കാൻ പാടില്ല. ഒരാളൊരു തെളിവെന്നും പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഒരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തെളിവാണോന്ന് എന്താണ് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അതിന് ചില കാര്യങ്ങളൊക്കെ വേണം. അതവിടെ ഇരിക്കട്ടെ. സാമാന്യമായിട്ട് ഇത്രയും മനസ്സിലാക്കുക, എന്താണ് യാതൊരു ആശയത്തെ എന്താണ് നമ്മുടെ ചിന്തയിലേക്ക്, നമ്മുടെ സ്വന്തമായ ചിന്തയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ട ഒന്നാണ് ഈ പറയുന്ന ആശയത്തിന് എന്താണ് തെളിവ്. ആൾക്കാർ തെളിവില്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെപ്പോഴും തെളിവ് അന്വേഷിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ തെളിവ് അന്വേഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത്തരം ചിന്താപരമായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് അവഗണിച്ചുകളെ. അതെ, ഒരു നിസ്സാരമായ ഉദാഹരണം പറയാം. ആരെങ്കിലും പറയണം ഞാനിന്നിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇങ്ങോട്ട് വരെയാണ്. അപ്പൊ പറഞ്ഞാൽ ഞാനും ഇന്നിവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യം നോക്കുന്ന വരുന്ന വഴിക്ക് അവിടെ ആ കാർ അവിടെ കിടപ്പുണ്ടോന്നായിരിക്കും. അല്ലേ, കാർ അവിടെ കണ്ടെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ് വിശ്വസിക്കത്തില്ല, സാധ്യതയില്ല. അപ്പൊ കാറെന്ന് പറയുന്നത് ഞാനിവിടെ വന്നു എന്നുള്ളതിന് തെളിവാണ്. അത് നിങ്ങൾക്ക് അതിന് വലിയ എന്താണ് ലോജിക്കിന്റെ ഒന്നും ആവശ്യമില്ല, നിസ്സാരമായൊരു കാര്യമാണ്. ഇങ്ങനെ നമുക്കൊരു സാധാരണ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ നാഷ് എന്താണ് ഭക്ഷണം കൊണ്ടുവരാൻ താമസിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി അവരിവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ സാറിന് ഭക്ഷണം കഴിച്ചിട്ടാണ് അടക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചു. ഇന്നത് എന്തായാലും നടക്കത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രാവിലെ നടക്കാൻ പോയി. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോ അവര് താമസിക്കും, കാരണം ദൂരെ നിന്നാ വരുന്നത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കുന്നതിന് എവിഡൻസ് ഉണ്ട്. ദൂരെ നിന്ന് വരുന്നവര് താമസിക്കുക സ്വാഭാവികമാണ്. നിങ്ങളാരും പറഞ്ഞെങ്കിലും എനിക്കറിയാം. അതുകൊണ്ട് ഞാനിന്ന് നടത്തൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 5 മിനിറ്റേ ഉള്ളൂ പിന്നെ ക്ലാസ്സിൽ. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ. അപ്പോ നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, സ്വാഭാവികമാണ്. പക്ഷെ തത്വചിന്ത പോലെയുള്ള വിവരങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ സ്വീകരിക്കുമെങ്കിലും ഉദ്യഗഹനമായ പ്രപഞ്ച രഹസ്യം അത് ഇതൊക്കെ കുറിച്ചൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പിടിത്തം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ എവിഡൻസ് അങ്ങ് കിട്ടുകളെ. അതാണ് കുഴപ്പം. അപ്പോ ഒന്ന് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വെച്ചാൽ എവിഡൻസിനെ മുൻനിർത്തി, തെളിവുകളെ മുൻനിർത്തി. അത് ഈ പോലീസുകാർ കുറ്റം അന്വേഷിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മളത് ഉപേക്ഷിച്ച് കളയുന്നത് ഇതുപോലുള്ള തത്വചിന്തയും വലിയ വലിയ കാര്യങ്ങളെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് തെളിവ് ആവശ്യമില്ല. അല്ലാത്ത എല്ലായിടത്തും നമ്മൾ തെളിവനുസരിച്ച് അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, തെളിവനുസരിച്ച് പറ്റും. രാവിലെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പുറത്തൊക്കെ നനഞ്ഞു കിടക്കുകയാണെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്നത് എന്താണോ, മഴ പെയ്തു, ഒരു സംശയമില്ല. മഴ പെയ്തു നമ്മൾ അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ മഴ പെയ്തു എന്നുള്ളതിന് പിന്നെ വേറെ തെളിവിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ കണ്ടോ? ഇല്ല. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഇത് ഉറപ്പിച്ചാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തെളിവ് ഉപേക്ഷിച്ച് കളയും? ആ തെളിവ് ഉപേക്ഷിക്കുന്നതിന് കാരണമാണ് അടുത്ത് പറയുന്ന ബയാസ്, മുൻവിധികൾ. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നമ്മൾ ആധ്യാത്മികം എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളിലും നമ്മൾ ഒരുപാട് മുൻവിധികൾ സ്വീകരിച്ചു വെച്ചിട്ടുണ്ട്. ആ മുൻവിധികൾ ഉള്ളത് കൊണ്ട് നമ്മൾ അത് വിടത്തില്ല. ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എന്റെ തന്നെ ഒരു അനുഭവം പറയാം. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു എനിക്ക് കുറച്ച് സ്പോർട്സിൽ താല്പര്യം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്തതുമാണ്. അപ്പോൾ ഇടയ്ക്ക് യാദൃച്ഛമായിട്ട് ഒരു ഇങ്ങനെ വന്നതാണ്, ഒരു ഗുസ്തി പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പഴയ സംസ്കാരം ഉണ്ടല്ലോ കുട്ടിക്കാലത്തെയുള്ള. അതുകൊണ്ട് ഞാനിത് കുറേ സമയം നോക്കിക്കൊണ്ടിരുന്നു. അത് ഒളിമ്പിക്സിന്റെ ലെവലിലുള്ള ഒരു ഗുസ്തി പിടുത്തമാണ്. അപ്പോൾ ഇതിന്റെ കുറച്ച് റൂൾസൊക്കെ എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാനത് വളരെ രസകരമായി കുറച്ച് സമയം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഞാനും കളഞ്ഞു കുറച്ച് സമയം, ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കണ്ടുള്ളൂ. എന്റെ അവസാനം വരെ നോക്കാനും പോയില്ല. പെട്ടെന്ന് കണ്ടതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയമായിരുന്നു. ഇപ്പൊ ഞാനിത് എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ഗുസ്തി എന്റെ. ഇപ്പൊ എനിക്കത് തുടർച്ചയായി കാണണമെന്ന് ഒരു ആഗ്രഹമില്ല. പക്ഷെ എന്താണോ, അതാണ് ബയസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഒരു തവണ ഈ ഗുസ്തിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എഐ മനസ്സിലാക്കിയാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് നിരന്തരം നമുക്ക് എന്ത് ചെയ്യും, അത് തന്നെ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും. എന്ന് വെച്ചാൽ നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാർത്ത തെരഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം, അതിന് ഒരപകടം എന്തെന്ന് വെച്ചാൽ നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നമ്മൾ ആരാണെന്നുള്ള വിവരം അവന് കിട്ടും. ആരാണോ ഈ വീഡിയോ യൂട്യൂബോ അല്ലെങ്കിൽ മറ്റേ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ആരായാലും ശരി, ആരാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവന് നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടുകയാണ്. എന്റെ താല്പര്യം എന്താണ്, ഞാൻ എന്റെ ഡീറ്റെയിൽസ് കിട്ടുകയല്ല, ഞാനെന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് അവൻ കൃത്യമായി മനസ്സിലാക്കുകയാണ്. നമുക്ക് ഒളിക്കാൻ പറ്റത്തില്ല, അവനിൽ നിന്ന് നമ്മളെ മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ ഏത് ടൈപ്പ് ആളാണെന്ന് അവർ മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, ഇത് തന്നെ വീണ്ടും വീണ്ടും വീണ്ടും തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ പിറകെ ഇങ്ങനെ പോവുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാനാണ് നമുക്കിഷ്ടം, ന്യൂസിനെ സംബന്ധിച്ചാണെങ്കിൽ. അപ്പോൾ അതല്ല ശരിയാണെന്ന് വിശ്വസിക്കാനും താല്പര്യം നോക്കുണ്ടാവും, അതങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും. ഒരാളിപ്പോ ഒരു ബി ജെ പി കാരനാണെങ്കിൽ അയാളുടെ ജനം ടി വിയെ കാണത്തുള്ളൂ, മറ്റേ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അയാൾ മറ്റേ ഉണ്ടല്ലോ കൈരളിയെ കാണത്തുള്ളൂ. അപ്പൊ ഇതിലെ വാർത്തകൾ ഇയാളെ നിരന്തരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അയാൾ ഉണ്ടാകുന്ന ഒരു ധാരണയാണ് ഈ ബയസ് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ഒന്നുകിൽ എന്താണോ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാവും, അല്ലെങ്കിൽ ബി ജെ പി കാരനായിട്ട് അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാവും. ഇതിന്റെ മിഡിൽ ഒരു സ്റ്റാൻഡ് ഇവർക്ക് ഒരിക്കലും എടുക്കാൻ ഒക്കത്തില്ല. അതിലെ ശരി മനസ്സിലാക്കുക, അതിലെ തെറ്റ് മനസ്സിലാക്കുക, ഇതിലെ ശരി മനസ്സിലാക്കുക, തെറ്റ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഇയാള് ഒരു പാർട്ടിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അയാള് അന്ധവിശ്വാസി എന്നാണ് എന്റെ അർത്ഥം. കാരണം മീഡിയയാണ് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. അനുകൂലമായത് അയാൾക്ക് കാണാൻ പറ്റും, പ്രതികൂലമായത് കാണാൻ പറ്റത്തില്ല. അപ്പൊ ശരിക്കും ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഭൂതം പ്രേതം ഇതിലൊക്കെ വിശ്വസിക്കുന്നതാണ് അന്ധവിശ്വാസമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്ന് അതൊന്നുമല്ല അന്ധവിശ്വാസം. സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾ, പൊളിറ്റിക്കൽ അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. മനുഷ്യന് ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഊരിപ്പോരാൻ കഴിയത്തില്ല. ഒന്നുകിൽ നമ്മൾ ആ ഭാഗത്തേക്കും അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കും, ഇതിന്റെ രണ്ടിന്റെയും മിഡിലിൽ നിന്ന് ചിന്തിക്കാനേ പറ്റത്തില്ല. ആ രീതിയിൽ നമ്മളെ ബയാസുകൾ, അതായത് മുൻവിധികൾ കീഴ്പ്പെടുത്തി കളയും. അതിന് ഏറ്റവും വലിയൊരു പങ്കാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, ഒരു ചാനലിൽ പെട്ടു പോകും. നമ്മൾ തന്നെ അറിയുന്നില്ല, മറ്റുള്ള ഒരാളുടെ എന്താണ് ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മളിങ്ങനെ ആയിപ്പോയി എന്നുള്ള വിവരം സ്വയം മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ നമ്മളെ വെറും അടിമകളാക്കി കളയും, ബൗദ്ധിക അടിമകളാക്കി കളയും. ഇന്റലക്ച്വൽ സ്ലേവ്സ്, നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സ്ലേവ്സ് ആയി. എങ്കിലും ഒന്നിനിങ്ങനെ ഉറച്ച് അതാണ് ബയാസിന്റെ കുഴപ്പം. ഇപ്പൊ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഇത് ജനറലായി പറയുന്നു, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഫേമസ് ആയ ഉദാഹരണം ഇത് വിശദീകരിക്കാൻ പറയുന്നതാണ്. ഇതൊരു ഒരുപക്ഷെ യഥാർത്ഥ സംഭവിച്ചാണോ അതോ ഇതിന് ഉദാഹരണമായി പറയുന്ന ഒരു കഥയാണോ എന്ന് എനിക്കറിയത്തില്ല. രണ്ടു തരത്തിലാകാം, ഒരു പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ്. യുദ്ധത്തിന് പോയിട്ട് വെടിയേറ്റ പ്ലെയിനുകൾ തിരിച്ചു വന്നു, കുറെ അവിടെ വീഴാതെ തിരിച്ചു വന്നപ്പോ ഈ എയറോനോട്ടിക്കൽ എഞ്ചിനീയർമാർ കൂടി ആലോചിച്ചു. അവർ നോക്കി എവിടെയൊക്കെയാണ് വെടിയേറ്റിരിക്കുന്നത്. അപ്പോൾ ഈ വെടിയേറ്റ ഭാഗങ്ങൾ ബലപ്പെടുത്തണം. ഈ എഞ്ചിനീയറിംഗിൽ മാറ്റം വരുത്തണം. എങ്ങനെയാണ്? കാരണം ആകാശത്ത് പറക്കുകയും പെട്ടിച്ച് തിരികെ അതൊക്കെ ചെയ്യുന്നതല്ലേ. ഈ ഭാഗങ്ങളിൽ വെടിയേക്കാത്ത രീതിയിലുള്ള എഞ്ചിനീയറിംഗ് മാറ്റം വരുത്തണം. അതിനുവേണ്ടിയിട്ട് അവരീ ഭാഗങ്ങൾ വെച്ച് പഠിച്ചു. അപ്പോൾ ഇതിൽ വെടിയേക്കാത്ത രീതിയിൽ അവർ ഡിസൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞു, നിങ്ങളുടെ അപ്രോച്ച് ബേസിക്കായിട്ട് തെറ്റാണ്. ഈ ഭാഗങ്ങൾ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതിങ്ങനെ തന്നെ വിടുക. ഇനി പ്ലെയിനിന്റെ കുറെ ഭാഗങ്ങളുണ്ടല്ലോ, വെടിയേക്കാത്ത ഭാഗങ്ങൾ, അതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്നുവെച്ചാ വെടിയേക്കാത്ത ഭാഗങ്ങൾ ഇവർക്ക് അപ്പൊ ബാക്കിയുള്ളവരെല്ലാം കളിയാക്കി. അതെങ്ങനെയാണ്? അയ്യോ, ഇത് പറഞ്ഞാൽ വെടിയും ബാക്കിയുള്ളവരെല്ലാം ബുദ്ധിമാന്മാരുമായി. വെടിയേക്കാത്ത ഭാഗങ്ങൾ ശരിയാക്കണമെന്ന് പറഞ്ഞ, അതിന്റെ ഡിസൈന് മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ, അപ്പൊ അയാൾ പറഞ്ഞു കൊടുത്തു, ഈ തിരിച്ചു വരാത്ത പ്ലെയിനുകളെല്ലാം വെടിയേറ്റ ആ ഭാഗങ്ങളിൽ വെടിയേറ്റയാണ്, അതെല്ലാം അവിടെ തന്നെ വീണു. മനസ്സിലായോ? കുറച്ചു പ്ലെയിന് തിരിച്ചു വന്നില്ലല്ലോ. ആ തിരിച്ചു വരാത്ത പ്ലെയിനുകളിൽ വെടിയേറ്റ ഭാഗം ആണത്. കാരണം അത് നമുക്കിപ്പോ അതിന്റെ നമ്മുടെ ഇല്ല, അതിന്റെ തെളിവില്ല. കാരണം എന്തുകൊണ്ടത്? അതെല്ലാം നശിച്ചു പോയി. നിങ്ങൾ ഈ വെടിയേറ്റ് തിരിച്ചു വന്ന ഭാഗങ്ങൾ നോക്കിയിട്ട് ഇവിടെ ശരിയാക്കണമെന്ന് വിചാരിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? കുറെ പ്ലെയിനുകൾ നഷ്ടപ്പെട്ടു പോയി. അത് എവിടെയാണോ വെടിയേറ്റ് നഷ്ടപ്പെട്ടത് ആ ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേന്ന് നമുക്കറിയാം, ഈ വെടി ഇപ്പൊ തിരിച്ചു വന്നത് വെടിയുണ്ട ഭാഗങ്ങളങ്ങ് വിടുക, വെടി കൊള്ളാത്ത ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ ശരിപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ വെടിയുണ്ട് കഴിഞ്ഞാൽ എന്തായാലും പ്ലെയിനിൽ തിരിച്ചു വരും, മറ്റു ഭാഗങ്ങളിൽ വെടിയുണ്ട് കഴിഞ്ഞാൽ തിരിച്ചു വരത്തില്ല. അപ്പൊ അവിടെയാണ്, അതാണ് ഡിസൈൻ. ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്നും പറയുന്നു. നമ്മുടെ ചിന്ത എപ്പോഴും ഒരു നമ്മുടെ ഒരു നമ്മൾ തന്നെ നിർമ്മിക്കുന്ന ഒരു ബോക്സിനകത്തായി, ഇത് പുറത്തു പോകത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? അങ്ങനെ പരിഷ്കരിച്ചു. ഏതാണോ അവരപ്പോ നോക്കി, ഡിസൈനേഴ്സ് നോക്കിയപ്പോ ഇത്ര ഇത്ര ഭാഗങ്ങൾ വെടിയുകൊണ്ടിരിക്കുകയാണ്. അവരതങ്ങ് വിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ അവര് എന്ത് ചെയ്തു മനസ്സിലായി, ആ ഭാഗങ്ങളിൽ വെടിയുണ്ട പ്ലെയിനുകളെല്ലാം പോയി. എന്നിട്ട് അവര് അതെല്ലാം ശരിയാക്കി, അതിന്റെ ഡിസൈനൊക്കെ മാറ്റം വരുത്തിയിട്ട് വീണ്ടും അവർ നോക്കിയപ്പോ കൂടുതൽ പ്ലെയിനുകൾ തിരിച്ചു വരാൻ തുടങ്ങി. എന്തുകൊണ്ട്? അതുവരെ അപ്പൊ അവർക്ക് മനസ്സിലായി ഈ തിരിച്ചു വന്നിടത്തല്ല പ്രശ്നം, തിരിച്ചു വരാത്തിടത്താണ് പ്രശ്നം, ആ ഭാഗത്താണ്. അപ്പോ ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാ, ഇപ്പൊ പൊതുവെ പറയും, മൈക്രോസ്കോപ്റ്റിന്റെ സ്ഥാപകൻ ആരാണ്? മൈക്രോസോഫ്റ്റ് വിൻഡോസ് അറിയില്ല, ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ ഇവരൊക്കെ ആരെന്ന് അറിഞ്ഞിരിക്കുന്നു. ലോകം ഇവരുടെ ഇവരെല്ലാം ഡ്രോപ്പ് ഔട്ട്സുകളാണ്, എന്നുവെച്ചാ വിദ്യാഭ്യാസം പൂർത്തിയാകാത്തവരാണ്. അപ്പൊ ഇന്ന് പല ചെറുപ്പക്കാരും പറയും, എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുറെ പേരുണ്ട്, നമുക്ക് ഇവരെല്ലാം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരാണ്, ഇവരൊക്കെ വലിയ ഉയർന്ന നിലയിലെത്തി. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിനൊന്നും ഒരു കാര്യമില്ല. ഇത് കേൾക്കുമ്പോൾ നമുക്കൊന്നും ശരിയാണല്ലോ, ഇവർ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഇവർ ഉയർന്ന നിലയിലെത്തിയവരാണ്, അങ്ങനെയാണെങ്കിൽ എന്തിനു വിദ്യാഭ്യാസം? അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോ ഇവിടെ സംഭവിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇവരെ സംബന്ധിച്ച് യാതൊരു ഡേറ്റാസും ഇല്ല. ഇവർക്ക് എന്ത് സംഭവിച്ചു അതിനെ കുറിച്ച് ഒരു പേരും നോക്കില്ല. ആകെ കിട്ടിയ ആരാണ്? രണ്ടു മൂന്ന് പേര് വിജയിച്ചവർ, ബാക്കി ഉള്ളവരോ? ഈ രണ്ടു മൂന്ന് പേര് മാത്രമേ കോളേജ് വിദ്യാഭ്യാസ ഡ്രോപ്പ് ഔട്ട്സുകളെയും മൂന്നാല് പേരേ ഉള്ളൂ. എത്രയോ പേരുമാണ് ഈ ലോകത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്തവർ. അവർക്കൊക്കെ എന്ത് സംഭവിച്ചു? അപ്പൊ ലക്ഷക്കണക്കിന് വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്തവരിൽ എന്ത് ചെയ്തു? രണ്ടോ മൂന്ന് പേരെ നമ്മൾ എടുത്തു വെച്ചിട്ട് ഒരു നിഗമനത്തിലെത്തുകയാണ്, ഈ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ബാക്കിയുള്ളവരുടെ ഡേറ്റാസ് നമ്മുടെ കയ്യിലില്ല. അവർക്കൊക്കെ എന്ത് സംഭവിച്ചു? അവരെ കുറിച്ച് അവർ അന്വേഷിക്കാൻ പോകുന്നില്ല, പഠിക്കുന്നില്ല, അവർ ജയിച്ചോ പരാജയപ്പെട്ടോ ഒന്നും അറിയത്തില്ല. അങ്ങ് മൂന്നാല് പേരെ നമുക്കറിയാം. അപ്പോ അവൈലബിൾ ഡേറ്റാസ് ഉപയോഗിച്ചിട്ട് കിട്ടിയ വിവരങ്ങളനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? കോളേജ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ചാൽ അവരൊക്കെ വലിയ നിലയിലെത്തുമെന്നൊരു തിടുക്കപ്പെട്ട ഒരു ധാരണ എത്തിച്ചേരുന്നു. വിജയിച്ചവരുടെ കാര്യങ്ങൾ എന്താണ്, പൂർത്തിയാക്കിയവരുടെ ഹിസ്റ്ററി എല്ലാം നമ്മൾ പരിഗണിക്കുന്നേയില്ല. ഇവരുടെ വിജയത്തിന് കാരണം ഇത് വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്തതാണോ അതേ മറ്റെന്തെങ്കിലും ഉണ്ടോ അത് നമ്മൾ അന്വേഷിക്കുന്നില്ല. ഇവർ ശരിയാണ്, ഇവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല. അവർ പൂർത്തിയാക്കിയത് അതുകൊണ്ടാണ് അവർ വിജയിച്ചത്, അതേ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ അത് നമ്മൾ അന്വേഷിക്കുന്നില്ല. ഇവിടെ എന്താണ്? ഇവിടെയും ബയസാണ്, മുൻവിധിയാണ്. കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് പെട്ടെന്നൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ട കാര്യമില്ല എന്ന് ഇങ്ങനെ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്താണ്, ശരിക്കും നമ്മൾ പഠിക്കണമെങ്കിൽ എന്ത് വേണം? വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ രക്ഷപ്പെട്ടവരും പൂർത്തിയാക്കി രക്ഷപ്പെട്ടവരുടെയും കൂടെ ഡേറ്റാസ് എടുത്തു നോക്കണം. പൂർത്തിയാക്കി രക്ഷപ്പെട്ട എത്ര പേര് വേണം അതൊന്ന് നോക്കണം. ഇനി പൂർത്തിയാക്കാത്തോണ്ട് പരാജയപ്പെട്ടുപോയ എത്ര പേര് കാണും? ആയിരങ്ങളല്ല ലക്ഷങ്ങൾ കാണും. ഇതും നോക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് പറയാൻ പറ്റില്ല. രണ്ടോ മൂന്നോ ഉദാഹരണങ്ങൾ എടുത്തിട്ട് ഡ്രോപ്പ് ഔട്ട്സുകളാണ് ലോകത്ത് വിജയിച്ചിട്ടുള്ളതെന്നൊരു നിഗമനത്തിൽ എത്തിച്ചു തരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അങ്ങനെ എത്തിച്ചേരും. ഇതിനാണ് ബയാസ് എന്ന് പറയുന്നത്. മുൻവിധികളെന്ന് പറയും. നമ്മുടെ ചിന്തകളിൽ ഇത്തരം മുൻവിധികൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അല്ല ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വെച്ചാൽ ആരും ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താണോ മറുവശം ചിന്തിക്കാതെ രീതിയിൽ പറഞ്ഞ ഒരു വശം മാത്രം ചിന്തിച്ചിട്ട് അതിന്റെ പിന്നാലെ പോകുന്നു. അതിനുദാഹരണമാണ് ഈ പറഞ്ഞല്ല, മറുവശം കൂടെ നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് നമ്മൾ തന്നെ ഒരു വേലി കെട്ടി അതിനകത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചിട്ട് അതിന്റെ പുറത്തു പോയി ചിന്തിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കാറില്ല. ഇതിനേക്കാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് ഈ ചിന്തകളെ കുറിച്ച് മനുഷ്യന്റെ ചിന്തകളും അതവന് വരുന്ന ഗുണപരമായ മേന്മകളും ദോഷങ്ങളും ഒക്കെ കുറിച്ച് ചിന്തിക്കുന്നവര് എന്താണ് കുട്ടിച്ചാത്തൽ വിശ്വസിക്കുന്നതല്ല അന്ധവിശ്വാസം. ഈ ബയാസുകളിൽ പെട്ട് നമ്മൾ ചിന്തിക്കുന്നവരൊക്കെ എല്ലായിടത്തും നമുക്ക് അന്ധവിശ്വാസമാണ്. അതിന് കേവല യുക്തിചിന്തയിന് പരിഹാരമുണ്ട്. പലരും വിചാരിക്കും യുക്തിചിന്ത കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. കേവല യുക്തിചിന്തയുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ സാധൂകരിക്കുന്നതിനുള്ള യുക്തികൾ നമ്മൾ പ്രയോഗിക്കും, അത് നമുക്കറിയാം. കാരണം നമ്മൾ വിശ്വസിക്കുന്നതിനെ അനുകൂലിക്കുന്ന തരത്തിൽ അതേ നമ്മൾ ഇഷ്ടപ്പെടുന്നുള്ളൂ. അതിനെ അനുകൂലിക്കുന്ന തരത്തിൽ നമ്മൾ ഈ യുക്തികൾ പ്രയോഗിച്ചാലും നമ്മൾ യുക്തി ചെയ്യുന്നവരാണ്. നമ്മൾ അതേ അംഗീകരിക്കത്തുള്ളൂ. ഇപ്പൊ ബി ജെ പി അനുകൂലിക്കുന്ന ആൾക്കാർ ബി ജെ പിക്ക് അനുകൂലമായ യുക്തികൾ മാത്രമേ അവർ പരിഗണിക്കൂ. അവർ യുക്തിപരമായിട്ടാണ് ചിന്തിക്കുന്നത്, യുക്തിയില്ലാത്തവരാണ്. കോൺഗ്രസിനെ പിന്തുടരുന്നവർ ആ പാർട്ടിക്ക് അനുകൂലമായ യുക്തികൾ അവർ യുക്തിയില്ലാത്തവരല്ല, യുക്തികൾ മാത്രമേ അവർ സ്വീകരിക്കൂ. അതിനവർ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അവരൊന്നും യുക്തിയില്ലാത്തവരല്ല. അപ്പൊ യുക്തിചിന്ത ഇതിനൊരു പരിഹാരമുണ്ട്. അത് ഇത്തരം സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടു. അത് വേറെയാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് വേറെയാണ്. യുക്തി എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാവണം. ഇതാ ഇവിടെ പറയുന്ന കാര്യം തന്നെ ഇന്ന് പറയും. നമ്മുടെ ഈ ശാസ്ത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. എന്താണ് ഈശ്വരനുണ്ടെന്ന് എന്ത് സമർത്ഥിക്കുന്നതിന് വേണ്ടി എന്തുമാത്രം യുക്തികൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതിന് തുല്യമായ യുക്തികൾ ഈശ്വരൻ ഇല്ലാന്ന് സമർത്ഥിക്കുന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട്. തുല്യമായ യുക്തികൾ. അപ്പൊ ഇവര് ബലാബലം നിൽക്കുകയാണ്. യുക്തി കൊണ്ടൊരു തീരുമാനത്തിൽ എത്താൻ പറ്റത്തില്ല. ദീർഘമായ ചർച്ചകൾ ഈ ഒരു കാര്യത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു തീരുമാനത്തിനും എത്തത്തില്ല അവസാനം. എന്തുകൊണ്ട്? യുക്തി എന്ന് പറയുന്നത് ആർക്കും ഉണ്ടാകാം. നമ്മുടെ ഏത് വിശ്വാസങ്ങളെയും ന്യായീകരിക്കുന്ന യുക്തികൾ നമുക്ക് പ്രയോഗിക്കാം. അത് നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത, ക്ലാരിറ്റി ഉണ്ടാക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കുറേയൊക്കെ ശരിയായിരിക്കും. ഈ മുൻവിധികൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ യുക്തി പ്രയോഗിക്കത്തുള്ളൂ. അതാണ്, അത് നമ്മുടെ ഇഷ്ടമാണ്. ഇന്ന പാർട്ടിയാണ് ശരി, മറ്റേ പാർട്ടി ശരിയല്ല, അത് നമ്മുടെ ഇഷ്ടമാണ്. അവിടെയൊക്കെ മുൻവിധികളാണ്. അപ്പോൾ ഒന്ന് എവിഡൻസ്, രണ്ടാമത് മുൻവിധി, മൂന്നാമത് വരുന്ന എന്താണ് ഫാലസീസ്, യുക്തിദോഷങ്ങൾ, യുക്തി വൈകല്യങ്ങൾ. അതാണ് മൂന്നാമത് വരുന്ന ദോഷം. അപ്പൊ ഈ യുക്തി വിചാരത്തിൽ വരുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. നമ്മൾ വളരെ യുക്തിയുക്തമായി വാദിക്കും, പക്ഷെ നമ്മുടെ യുക്തി ദോഷങ്ങൾ നമ്മൾ മനസ്സിലാക്കത്തില്ല. അപ്പൊ അത് പരിഹരിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം, അനക്ഡോട്ടൽ ഫാലസി വളരെ പ്രസിദ്ധമായ ഉദാഹരണമായതുകൊണ്ട്. നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ഫാലസിയാണ് അനക്ഡോട്ടൽ ഫാലസി. ഞാൻ ഹിമാലയത്തിൽ പോയി, കുറേയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, എല്ലായിടവും സഞ്ചരിച്ചില്ല, കുറേയധികം സഞ്ചരിച്ചു, മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതത്തിലൊക്കെ സഞ്ചരിച്ചു എന്ന് പറയുന്ന ഒരു വാസ്തവമാണ്. അപ്പൊ ഞാൻ വന്നിട്ട് ഇവിടെ ഒന്ന് പറയുകയാണ്, ഞാൻ അവിടെ വെച്ച് യതിയൊക്കെ ഉണ്ട്, യതി മനുഷ്യൻ. അങ്ങനെ ഒരു കഥയുണ്ട്, ഹിമാലയത്തിൽ യതി മനുഷ്യനുണ്ടെന്ന്. അങ്ങയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ രണ്ടും തമ്മിൽ പിണങ്ങും. എന്തായാലും അത് തന്നെ ഞാൻ ഉദാഹരണമായിട്ട് എടുത്ത് പറഞ്ഞത് നന്നായി. അപ്പോ ഞാൻ പോയതിന് ശേഷം യതി പോയി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഞാനും പോയിട്ടുണ്ട് കേട്ടോ. എന്റെ കഷ്ടകാലം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് പുണ്യമില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ യതി മനുഷ്യനെ കണ്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഞാൻ യതി മനുഷ്യനെ അന്വേഷിച്ചതുമില്ല. അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതുമില്ല. ഇനി എന്റെ മുമ്പ് ഒരു യതി മനുഷ്യൻ വന്നാൽ ഞാൻ അയാളോട് ചോദിക്കും, നീ ഏത് മനുഷ്യനാണ്? എന്തായാലും യതി മനുഷ്യൻ എന്നുള്ള എനിക്ക് ഉറപ്പാണ്, വ്യക്തമായി പറയണ നീ ഏത് മനുഷ്യനാണ്, ചോദിച്ചിട്ടേ ഇവിടത്തുള്ളൂ. പക്ഷെ ഞാൻ വന്നിരുന്നപ്പോ ഇവിടെ ഈ മുറിക്കകത്തിന് നിങ്ങളുടെ നാലു പേരുടെ മുമ്പിൽ ഞാൻ പറയുകയും നിങ്ങൾ ഞാനെന്തോ ഒരു വലിയ സംഭവമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു, അതുകൂടെ വേണം കേട്ടോ. ആദ്യം ഞാൻ നിങ്ങളെ വിശ്വസിപ്പിക്കണം, ഞാനൊരു മഹാസംഭവമാണ്, ഹിമാലയത്തിലൊക്കെ പോയ ആളാണ്, അവിടെ പോയി തപസ് ചെയ്ത ആളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ആദ്യം എന്ത് ചെയ്യണം, ഒരു ഹൈപ്പ് ഉണ്ടാക്കണം. എന്താണ് വിശാലാനന്ദ സ്വാമി എന്ത് പറയുന്നു, ഉറങ്ങുന്ന ഒരു ഹൈപ്പ് ആദ്യം സെറ്റ് ചെയ്തതിനു ശേഷം ഞാൻ പറയുന്നു, ഞാൻ കണ്ടു, അതൊരു വലിയ അനുഭവമായിരുന്നു, യതി മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നു, ദേഹം മുഴുവൻ ഇങ്ങനെ രോമാവൃതമാണ്, കണ്ടു കഴിഞ്ഞാൽ ശുദ്ധമായ മഞ്ഞിന്റെ നിറം, ആ കണ്ണൊക്കെ ഒന്ന് കാണുന്നത് എന്ത് തീക്ഷ്ണമാണ്. ഞാൻ പതുക്കെ ഇങ്ങനെ തിരിഞ്ഞു പോകുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കില്ല, കാരണം ഞാൻ അങ്ങനൊരു ഹൈപ്പ് സൃഷ്ടിച്ചിട്ടില്ല. ഹിമാലയത്തിൽ പോയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കും. നിങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ്, എന്നെ പരിചയമില്ലാത്ത പുതിയ ആൾക്കാരുടെ അടുത്താണെങ്കിൽ ഞാനൊരു ഹിമാലയം കഥ പറഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. പക്ഷെ പറയുന്നത് തികച്ചും അസംബന്ധമാണ്. എന്തുകൊണ്ട്? ഇത് കേവലം ഒരു അനുഭവ വിവരണമാണ്, കേവല അനുഭവ വിവരണം. അതുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് അസംബന്ധം എന്ന് പറയാൻ കാരണം, നമ്മൾ അല്പം ഒരു നമുക്കൊരു സയന്റിഫിക്കായ ചിന്ത വേണം. സയന്റിഫിക്കായ ചിന്തെന്ന് വെച്ചാൽ മനുഷ്യന്റെ പരിണാമത്തിന് ഒരു ഹിസ്റ്ററി ഉണ്ട്, അതില് നമ്മളിപ്പോ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന വിഭാഗമാണ്. ഈ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ എന്താണ്, നമ്മളോടൊപ്പമോ അല്ലെങ്കിൽ നമുക്ക് മുമ്പോ ജീവിച്ചിരുന്ന ഒരു മനുഷ്യ വിഭാഗവും ജീവിച്ചിരിപ്പില്ല ഇന്ന്. നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന നിയാണ്ടർതാൽസിൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്, അവർക്ക് ലക്ഷക്കണക്കിന് വർഷം മുമ്പേ നശിച്ചുപോയി. അപ്പോ മനുഷ്യ വിഭാഗത്തിന്റെ ഇടയ്ക്ക് മറ്റൊരു മനുഷ്യ വിഭാഗം ഇല്ല. അങ്ങനെ യതിയെന്നോ ചതി എന്നോ ഒക്കെ പറയുന്ന ഒരു മനുഷ്യനും ഒരു മനുഷ്യ വിഭാഗം ഇന്ന് നിലവിലില്ല. അത് ഹ്യൂമൻ ആന്ത്രോപോളജി അത് അംഗീകരിക്കുന്ന കാര്യമല്ല, സയന്റിഫിക് അല്ല, ശാസ്ത്രീയമാണ്. അപ്പോ കുറച്ചു കാലം മനുഷ്യനും ഈ നാണ്ടത്താൽസിൻസ് വേറെ ഒന്നുണ്ട്, ഓസ്ട്രേലിയയിലൊക്കെ ചില വിഭാഗങ്ങളുണ്ടായിരുന്നു, അവരൊക്കെ കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ചിരുന്നു. അവരുടെയൊക്കെ ജീനുകൾ നമ്മുടെ ശരീരത്തിലും ഇപ്പോഴും നമ്മുടെ ജീൻ സ്റ്റഡി നടത്തിയപ്പോ ചില മനുഷ്യ അത് മനുഷ്യരല്ല കുറങ്ങു വർഗങ്ങളാണ് അവരുടെയൊക്കെ, കാരണം മനുഷ്യരെ അവരുമായിട്ട് ഇണചേർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യ വിഭാഗങ്ങളെല്ലാം ഭൂലോകത്ത് നിന്ന് അപ്രത്യക്ഷമായിട്ട് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി. ഇന്ന് അങ്ങനെ ഒരു മനുഷ്യ അങ്ങനെ ഒരു മനുഷ്യ വിഭാഗത്തിന് അതിജീവിക്കാൻ കഴിയത്തില്ല, നമ്മുടെ നേച്ചർ അതിനെ അനുവദിക്കത്തില്ല. അപ്പൊ യതി മനുഷ്യനെന്ന് പറയുന്ന അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു പ്രത്യേക മനുഷ്യനുണ്ടാകാൻ യാതൊരു വഴിയും. പിന്നെ ഹിമാലയത്തില് എന്താണ് നമ്മൾ ഈ കഥകളിലൊക്കെ വായിക്കുന്നത് പോലെ, അവിടെ ഞങ്ങൾ നേപ്പാൾ യാത്ര, നേപ്പാൾ കൈലാസ യാത്ര നടത്തിയപ്പോൾ ചില മനുഷ്യ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ മനുഷ്യർ പോലെയല്ല, കണ്ടാ അല്ലാതെ നമ്മൾ ഭയക്കുന്ന ആൾക്കാരുണ്ട്. അവർ കൃഷി ചെയ്ത കുടുംബമായിട്ട് കന്നുകാലി വളർത്തി ജീവിക്കുന്നവരാണ്, പക്ഷെ അവരെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഭയക്കും. കാരണം വളരെ പ്രതികൂല കാലാവസ്ഥയെ ജീവിച്ച് അവരുടെ മുഖത്തെ ഈ ചർമ്മമൊക്കെ ഈ പോത്തിന്റെ ചർമ്മം പോലെ ആയിപ്പോയി, കട്ടിപിടിച്ച് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു ഭയം തോന്നും. അങ്ങനെയുള്ള ചില മനുഷ്യരെയൊക്കെ കണ്ടിട്ടുണ്ട്, അവർ നിന്നുവരെ ഈ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പം മനുഷ്യർ തന്നെയാണ്, അവർ പുറത്തേക്ക് വരാൻ താല്പര്യമില്ലാത്ത മനുഷ്യരാണ്, പക്ഷെ മനുഷ്യരാണ്. അപ്പോൾ ഇത് എന്താണ്, ഒരാൾ അനുഭവ വിവരണം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ശാസ്ത്രീയ ബോധമില്ലാത്തവരായിരിക്കും. ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത മനുഷ്യരാണെങ്കിൽ അത് വിശ്വസിക്കത്തുള്ളൂ. ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് ചെറിയ ഡെന്നിസോവൻ, നിയാണ്ടർതാൾസ് ഇവരൊക്കെ മനുഷ്യരോടൊപ്പം ജീവിച്ചിരുന്നതാണെന്നും, അവർ മനുഷ്യരായിട്ടുള്ള ചേർന്നെന്നും, അവരെങ്ങനെയോ പൂർണ്ണമായും അപ്രത്യക്ഷമായെന്നും, അതിന്റെ തലമുറകളാണ് നമ്മളെന്നും, നമ്മൾ ഹോമോസോപ്യൻസ് ആണെന്നും, അവരുടെയൊക്കെ ജീന് നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ടെന്നും, അല്ലാതെ വേറൊരു മനുഷ്യ വിഭാഗം ഇവിടെ ഇല്ലെന്നും, അങ്ങനെ ഒരു സാധ്യതയില്ല. ഇപ്പൊ വേണമെങ്കിൽ എന്തു ചെയ്യും, ഫോട്ടോ എടുത്തിടും യതി മനുഷ്യന്റെ. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, ഒരു സയന്റിഫിക് ശാസ്ത്രീയ അവബോധം കൂടെ വേണം. ഇത്തരം ഫാലസികളിൽ നമ്മൾ പെട്ടുപോകും, യുക്തിഭംഗങ്ങളിൽ പെട്ടുപോകാതെ. അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്, അന്ധമായി വിശ്വസിച്ച് ഇവരെ തന്നെയും പിറകെ നടക്കരുത്. നടന്നാൽ എന്ത് സംഭവിക്കും, എന്താ സംഭവിക്കുന്നു, ലൈഫ് വേസ്റ്റായി, ജീവിതം നശിച്ചു. അതുപോലെ ആരെയും നടത്തുകയും ചെയ്യരുത്, തട്ടിപ്പും അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് അനുയായികൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്, അതൊക്കെ വളരെ ദോഷമാണ്, ഹ്യൂമാനിറ്റിയോട് ചെയ്യുന്ന ദോഷമാണ്. മനുഷ്യൻ സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കുക കഴിയുന്നത്ര, കഴിയുന്നത്രയെന്ന് പറയാൻ പറ്റും. അത് എന്തുകൊണ്ടാണ്, കള്ളം എന്ന് പറയുന്നത് നമ്മുടെ ജീനുകളിലുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും ഈ ലോകത്ത് ആരും സത്യസന്ധരായി ജീവിക്കില്ല. മനസ്സിലായോ, ശാസ്ത്രീയമായ ഒരു അവബോധം ഉണ്ടായിരിക്കണം, ശാസ്ത്രീയമായ അവബോധം എല്ലാത്തിനും വേണം. കുട്ടികളെ കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നതേ, ഒരു കുട്ടിക്ക് 6-7 വയസ്സൊക്കെ ആകുമ്പം മുതൽ അവൻ കള്ളൻ ശീലിക്കുന്നു എന്നാണ്. എങ്ങനെ, അത് അമ്മയെ കാണുന്നതിന് വേണ്ടി ദുഃഖമില്ലെങ്കിലും കരയും, ഭയങ്കരമായിട്ട് കിടന്ന് കരയും, കള്ളത്തരമെന്നാ പറയുന്നു. നമ്മൾ അപ്പോഴേ ശീലിച്ച് വിടുവോ? അപ്പോൾ കള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. എന്നാലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കള്ളം ഒഴിവാക്കാം. അപ്പൊ ഏറ്റവും പ്രധാനമായി വരുന്നത് ഏത് കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു ശാസ്ത്രീയമായ അവബോധം ഉണ്ടാകുക, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ലോജിക്കൽ ഫാലസീസ് വരാതിരിക്കും. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഇപ്പൊ ഒരാൾ എലിയെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ അയാളുടെ വിഭ്രാന്തിയായിരിക്കും, അല്ലെങ്കിൽ അയാൾ ഇതുപോലെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറയുന്നതായിരിക്കും. രണ്ടു തരത്തിലാണ്. സ്വന്തം ജീവിതം എന്തിന് പാഴിക്കളയണം? ഇത്തരം അബദ്ധങ്ങളിൽ പെട്ടിട്ട് നമ്മുടെ ജീവിതം എന്തിനു നമ്മൾ പാഴാക്കുന്നു? അതിന്റെ ആവശ്യം എന്തോ? ജീവിതം പാഴാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരെയും വിമർശിക്കുന്നതല്ല, കുറ്റം പറയുന്നതല്ല, ആരെയും ബാധിച്ച് തോൽപ്പിക്കുന്നതല്ല. ഈ മൂന്ന് കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഏതൊക്കെയാണ്? ഒന്ന്, എവിഡൻസ് ബേസ്ഡായി ചിന്തിക്കുക, ശ്രമിക്കുക. എല്ലായിടത്തും നമ്മൾ വിജയിക്കണമെന്നൊന്നുമില്ല, ശ്രമിക്കുക. രണ്ടാമത് ബയാസുകളില്ലാതിരിക്കുക, മുൻവിധികളില്ലാതെ ആശയങ്ങളെ സ്വീകരിക്കുക. മൂന്നാമത് ലോജിക്കൽ ഫാലസീസ് ഇല്ലാതെ യുക്തി വിചാരം, യുക്തി നമ്മൾ യുക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ആ യുക്തി ദോഷങ്ങൾ ഒഴിവാക്കി ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നെറ്റ് നോക്കിയാൽ മതി, ഒരു 200 ഫാലസികളെങ്കിലും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ദൈനംദിന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ വീണു പോകുന്ന യുക്തി ദോഷങ്ങൾ, നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കി നമ്മൾ എത്ര വെട്ടിയാണ്. നമ്മൾ ഒരുപാട് ഇത്തരം വെട്ടിത്തങ്ങളിൽ നമ്മൾ അറിയാതെ വീണു പോകുന്നുണ്ട്. സ്വയം നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണ്, കഴിവുള്ളവരെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇത് വായിക്കുമ്പോൾ വിചാരിക്കും എത്ര വെട്ടിത്തമാണ് ഞാൻ ചിന്തിച്ചത്, ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ഈ മനുഷ്യൻ എന്താണോ ഏറ്റവും പ്രധാനമായി അവൻ സംരക്ഷിക്കേണ്ടത് അവന്റെ വ്യക്തിത്വത്തെയാണ്, സ്വന്തം വ്യക്തിത്വം. അതിനെ സംരക്ഷിക്കണം. അത് ഒന്നിനും ആർക്കും കൊണ്ടുപോയി പണയപ്പെടുത്തരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് തന്നെ ജീവിക്കണം, അതിൽ നിന്ന് തന്നെ മുമ്പോട്ട് പോകണം. പിന്നെ അതിന് നമ്മൾ വളരെ പ്രാഗ്മാറ്റിക് ആയിരിക്കണം, പ്രാഗ്മാറ്റിസം. അതുകൂടെ അങ്ങനെ ഒരു അപ്രോച്ച് വേണം. എന്താണ് പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ അറിയാമോ? ഒരു പ്രായോഗികമായ നിലപാട്. എന്നുവെച്ചാൽ മനുഷ്യന് ആദർശം കൂടെ തുമ്പിപ്പോയെന്ന് ജീവിക്കരുത്. ചിലപ്പം എന്ത് ചെയ്യും? അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഗുരു തന്നെയാണ്. ഞാൻ ഈ പദ്യം വിശദീകരിക്കുമ്പോൾ അത് വിശദീകരിക്കാം. പ്രാഗ്മാറ്റിസം എന്താണെന്നുള്ളത് ഗുരുവിൽ നിന്ന് പഠിക്കണം. പ്രായോഗികത, കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷെ പ്രായോഗികതയ്ക്ക് വലിയ മുൻതൂക്കം കൊടുക്കണം. അതായത് ഞാനും നിങ്ങളും കൂടെ തർക്കിക്കുകയാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ. ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് എന്തിനു വിചാരിക്കും? എന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി ഞാൻ തർക്കിക്കും. നിങ്ങളാണെങ്കിലോ നിങ്ങളുടെ ഭാഗം ജയിക്കാൻ വേണ്ടി തർക്കിക്കും. കാരണം നമ്മുടെ കയ്യിൽ രണ്ടുപേരുടെ യുക്തിയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും, ഭയങ്കരമായി തർക്കിക്കും. അവസാനം ഞാൻ ഒച്ചയെടുക്കും, നിങ്ങളും ഒച്ചയെടുക്കും. എന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി ഞാൻ ചില കള്ളങ്ങൾ പറയും, നിങ്ങളും പറയും. എന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി ചില സത്യങ്ങൾ ഞാൻ കണ്ടില്ലെന്ന് കടിക്കും, നിങ്ങളും അത് ചെയ്യും. ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും സംഭവം? ഈ തർക്കം എവിടെ ചെന്നിരിക്കും? നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം വഷളാവും. പ്രാഗ്മാറ്റിസം എന്താണ് പറയുന്നത്? നിങ്ങൾ പരസ്പരം തർക്കിക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതങ്ങോട്ട് മൂത്തു പോകുമ്പം പരസ്പരം പറയണം, നമ്മളിങ്ങനെ തർക്കിച്ച് പരസ്പരം ജയിക്കുന്നതിനും തോക്കുന്നതിനും നല്ല നമ്മൾ തമ്മിലുള്ള ആ ബന്ധം ഉണ്ടല്ലോ അത് നിലനിർത്തി മുമ്പോട്ട് പോകുന്നതാണ്. നമ്മൾ തമ്മിലുള്ള ഒരു ഹാർമണി പൊരുത്തം അത് നിലനിർത്തുന്നതാണ് എന്ത്? നമ്മൾ ജയിക്കുന്നതിനും തോപ്പിക്കുന്നതിനും നല്ല. അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. ഗുരു പറഞ്ഞാൽ എന്താണ്? വാദിക്കാനും അറിയാനും ആ നിലപാടാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. ശരി.